ഏത് ശബ്ദമാണ് പഠിച്ചത്? യുജിരി യോഗേ ധാതു. യുജിരി യോഗേ ഇത്യസ്മാത് ധാതോഹു പ്രത്യക് ദധൃഗ് സൃഗ് ദിഗുഷ്ണിക് അഞ്ചുജി കുഞ്ചാം ച ഇത്യനേന സൂത്രേണ കിൻ നിപാത്യത്തെ യുജ് ഇതി ഉപപദരഹിത കേവല ധാതു അത്ര നിപാതനം ക്രിയത്തെ. യുജ് കിൻ ഇത്യത്ര നകാരസ്യ വിസഞ്ജ്ഞായാം കകാരസ്യ വിസഞ്ജ്ഞായാം ലോപേ ഇകാരസ്യ ഉച്ചാരണാർത്ഥത്വ നിവൃത്തൗ വകാരസ്യ വേരപ്രത്യസ്യ ഇത്യനേന ലോപേ ച യുജ് ഇത്യസ്യ കൃതം തത്വാത് പ്രാതിപതിക സജ്ഞ കിന്നിത്യസ്യ കൃതതിം ഇത്യനേന കൃസഞ്ജ്ഞായ ലബ്ധായാം വിജിത്യസ്യ കൃതം തത്വാത് പ്രാതിപതിക സജ്ഞ വിജ് സു ഇത്യത്ര വിജേ അസമാസ ഇത്യനേന വിജ് ഇത്യസ്യ നും ആഗമേ കൃതേ യുജ് ഇത്യത്ര യകാര ഉത്തര ഉകാര പരത്വേന നുമാഗമേ അനുബന്ധ ലോപേ യു ന ജ സു ഇത്യത്ര ഭന്യാഭ്യോദുർവാസു സവൃത്തം ഹനേന ഇത്യനേന സകാര ലോപേ കൃതേ യു ന ജ ഇത്യത്ര സംയോഗാന്തസ്യ ലോപേ കൃതേ യോ ന ഇത്യത്ര കിൻ പ്രത്യയസ്യ കു ഇത്യനേന കുത്വേ കൃതേ യുങ് ഇതി സിദ്ധ്യതി. അത്ര ചോക്കു ഇതി സൂത്രേണ കുത്വപ്രാപ്തിർ ന ഭവതി. കസ്മാത് കസ്മാത് ചവർഗാഭാവ അത്ര ചവർഗാഭാവ ചോക്കു ഇത്യസ്യ പൂർവത്ര അപി അത്ര യുൻ ഇത്യത്ര ചവർഗ അഭാവാത് കുത്വം നാസ്തി. കിൻ പ്രത്യയസ്യ കോ ഇത്യത്ര കിൻ പ്രത്യോ യസ്മാ തസ്യ കവർഗോ അന്താദേശ സ്യാത് ഇതി അർത്ഥകത്വാത് തത്ര ചവർഗസ്യ ആവശ്യകത നാസ്തി. അത്ര ചവർഗസ്യ കവർഗോ ന വിധീയതേ കിന്തു കിൻ പ്രത്യാന്തസ്യ കവർഗോ വിധീയതേ. അത്ര യുജ്യത്യസ്യ യുന്ന് ഇത്യസ്യ കിൻ പ്രത്യാന്തത്വാത് കിൻ പ്രത്യസ്യ കുവിത്യനേന കുത്വം വിധീയതേ. അനേന സൂത്രേണ നിപാത്യത്തെ അത്ര ഇർത്തിജ് ഇതി നിപാതേ കൃതേ ഇർത്തിജ് ഇത്യസ്യ പ്രാതിപദികത്വാത് സ്വാദ്യത്വത്തു ഇർത്തിജസു ഇത്യത്ര ക്വിൻ പ്രത്യസ്യ കു ഇതി പ്രാപ്തു അപി ചോ കു ഇത്യസ്യ പൂർവത്വ അനേന സൂത്രേണ ക്വിൻ പ്രത്യസ്യ കു ഇത്യസ്യ അസിദ്ധത്വ കുത്വേ പ്രാപ്തേ ചോക്കു ഇത്യസ്യ ചോക്കു ഇത്യനേന കുത്വേ പ്രാപ്തേ കിൻ പ്രത്യസ്യ കു ഇത്യസ്യ അസിദ്ധത്വാത് പരത്വാത് അസിദ്ധത്വാത് ചോക്കു ഇത്യനേന കുത്വേ പ്രാപ്തേ വൃഷഭൃഷ സൃജമൃജ യജരാജഭ്രാജജസ ഷ ഇത്യ അനേന തം ബാധ്യ തത്ര വൃഷഭ്രച്ച ഇത്യസ്മിൻ സൂത്രേ യജ് ഇതി നിർദിഷ്ടത്വാത് അപവാദോ വചനപ്രാമാണ്യാദിത്യനേന ന്യായേന അത്ര ചോക്കു ഇത്യനേന സൂത്രേണ വിഹിതസ്യ കുത്വസ്യ ബാധനം ഭവതി പുനരവി പിൻ പ്രത്യസ്യ കു ഇത്യനേന സൂത്രനൈവ കുത്വം വിധീയത്തെ കിന്തു അത്ര ലഘുസിദ്ധാന്തമുദ്യ ചോക്കു ഇത്യനേന കുത്വം വിധീയത്തെ ഇത്യത്ര അസ്മിൻ വിശേഷഃ പ്രാപ്തേ സതി ബാധോ ഭവതി സാറില്ല എത്ര വേണം ബാധിക്കും ഒരിക്കൽ വരുന്നു അത് നമ്മൾ ആദ്യം പഠിച്ചതല്ലേ തുടക്കത്തിൽ തന്നെ രാമശബ്ദത്തിൽ തന്നെ ഒരു സൂത്രം വരുന്നു അതിനെ ബാധിക്കുന്നു വീണ്ടും അത് പ്രാപ്തമാകുന്നു വീണ്ടും അതിനെ ബാധിക്കുന്നു പ്രഥമ പൂർവ്വ സവർണ യുഗവിണശി വീണ്ടും വരുന്നു അങ്ങനെ വരാം പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ചോ കുരുതി കുത്തും എന്ന് പറയുന്നത് തെറ്റെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു പക്ഷം വ്യാകരണത്തിൽ പല വർഷങ്ങളും വരാം ഈ കിൻപ്രത്യസ്യ കു വരുന്നു എന്ന് പറയുന്നത് ഭട്ടോജി ദീക്ഷിതരുടെ പക്ഷം ചോക്ക് വരൂ എന്ന് പറയുന്നത് വരദരാജ പണ്ഡിതരുടെ പക്ഷം പിന്നെ എന്റെ ആവശ്യം തന്നെ ചോക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് വരും കുത്തും വന്നു പിന്നെ ഇനി അവിടെ എന്താ പിന്നെ ഇനി എന്താ അത് തന്നെ പ്രവർത്തിക്കൂ ഏത് രൂപമാണോ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് രൂപം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സൂത്രം പ്രവർത്തിക്കൂ പറ്റത്തില്ല ലക്ഷ്യ ലക്ഷണസ്യ സഹൃദൈവ പ്രവൃത്തി ഒരു ലക്ഷ്യത്തിൽ സൂത്രം ഒരിക്കൽ പ്രവർത്തിക്കും അങ്ങനെ രൂപം ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കേണ്ട ഇനി ശ്രദ്ധിക്കുന്ന ഇനി ഒരു സൂത്രം പ്രവർത്തിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ പ്രവർത്തിക്കാം ഇപ്പൊ ഇർത്തിക് ശബ്ദങ്ങളുടെ രൂപം അങ്ങനെ പോകും ഇർത്തിക് ഇർത്തിക് ഇർത്തിജൗ ഇർത്തിജ ഹേ ഇർത്തിക് ഇർത്തിക് ഇർത്തിജൗ ഇർത്തിജ ഇർത്തിജം ഇർത്തിജൗ ജഹ ഇർത്തിജ എത്തിഭ്യാം ഇവിടെ കുത്തും വരുന്നത് കിൻപർത്തിയ സിക്കുവാണോ അതോ ചോക്കുവാണോ എന്തുകൊണ്ട് ഋത്തിക്ഭ്യാം ഋത്തിക്ക് കിൻപർത്തിയാന്തോ അല്ലേ ഋത്തിക്ഭ്യാം എന്നുള്ളത് പദസഞ്ജയല്ലേ എന്ത് സഞ്ജ ഉള്ളത് തന്നെ ഏ സൂത്രപ്രകാരം പദസഞ്ജ സ്വാതിശ്വര സർവനാമസ്ഥാന പദസഞ്ജയുണ്ട്. അപ്പോ ഭ്യാം എന്നിടത്ത് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് കിൻപ്രത്യസ്യ കു നേരത്തെ പറഞ്ഞു അത് പ്രാപ്തമാകുന്നു, ചോഹോ കു അതും പ്രാപ്തമാകുന്നു. ഇതിൽ രണ്ടിലേത് പ്രവർത്തിക്കും? കിൻപ്രത്യസ്യ കു പ്രവർത്തിച്ചൂടെ? അങ്ങനെയാണ് എർത്തിക്ക് എന്ന് പറയുന്നിടത്ത് എങ്ങനെ പ്രവർത്തിച്ചു? ഏത്? അത് സൂത്രം കൂടെ ഉപയോഗിച്ചാണ് നിവാദനം ചെയ്യുന്നത്. സൂത്രങ്ങളില്ലാതെ വന്നാലേ സൂത്രം കൂടാതെ നിവാദനം ചെയ്യും. സൂത്രങ്ങളുണ്ടെങ്കിൽ അത് പ്രവർത്തിപ്പിച്ചു എന്നാണ് നിവാദനത്തിന്റെ അർത്ഥം. സൂത്രങ്ങളില്ലെങ്കിൽ നേരിട്ട് നിർദ്ദേശിച്ചു. ചോക്കു പദാന്തത്തിൽ പ്രവർത്തിക്കത്തില്ലേ? പിന്നെ ഇവിടെ കിൻപ്രത്യ ഇസുക്കു വന്നെന്ന് അങ്ങനെ പറഞ്ഞു. ഇവിടെ ഏജ ഉള്ളതുകൊണ്ട് പിൻപ്രത്യസക്കു ബാധിക്കാം. പിന്നെന്താ കുഴപ്പം? അങ്ങനെ ഒരു പക്ഷത്തെ സ്വീകരിച്ചാൽ ആദ്യം വരുന്നു പൂർവ്വവും പരവും വരുന്നു. അപ്പൊ പരസൂത്രാദ്യം വരുന്നത് പിൻപ്രത്യസക്കു. പക്ഷെ പൂർവ്വത്രാസം വന്നിട്ട് എന്ത് പറയും? പൂർവ്വസൂത്രം പ്രവർത്തിക്കണം, ചോക്ക് പ്രവർത്തിക്കണം. ചോക്ക് പ്രവർത്തിക്കാൻ നേരത്ത് പറയും അതായത് യജ് എന്നുള്ളിടത്ത് കിന്നന്തമാണ്, അവിടെ ഷകാരം വരേണ്ടതാണ് യജ്നെ. ചോക്കുവിനെ ബാധിച്ചുകൊണ്ട് ഷകാരം പ്രാപ്തമാവും. ജലി പദാന്ത ജലിരുന്നാലും പദാന്തത്തിന്. അപ്പോ പറയും കിൻപ്രത്യസിക്കു വരും. എന്തുകൊണ്ട്? വിധാന സാമർത്ഥ്യം. കാരണം അത് ഋതുപൂർവമായിട്ടുള്ള യജ് ധാതുവിൽ നിന്ന് പ്രത്യയം വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ കിൻപ്രത്യാന്തത്തിന് കുത്തും വിധിച്ചിരിക്കുന്നതുകൊണ്ട് അത് പ്രകാരം കുത്തും വരാം. അതിനെ വൃഷഭ്രസ്സയ്ക്ക് ബാധിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അത് അപവാദമാണ്, വിശേഷം വിരിച്ചിരിക്കുകയാണ്. അങ്ങനെ പറയാം. ഋത്വിഗ്ഭ്യാം ഋത്വിഗ്ഭി പിന്നെ കുത്വം വന്നു, ഋത്വിക് സു ഷത്വം വന്നു, ഋത്വിക്ഷു കായും ഷായും കൂടെ ചേർന്നിട്ട് എന്തുവരും? ഋത്വിക്ഷു എന്ന് വരും. ക്ഷ സംയുക്ത അക്ഷരമാണ് ക്ഷ. യുങ്ങിന്റെ ബാക്കി രൂപം യുങ് എന്നുള്ള നമ്മൾ ശ്രദ്ധിച്ചു. യുങ് അടുത്ത് ഇവിടെ എന്താണ്? യുജുധാതുവാണ്. വിജയരസമാസം വന്നു. യു ന ജ് ഔ വന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? യു ന ജ് നകാരവും ജകാരവും ഇരിക്കുമ്പോൾ സ്തവാസ്തുനാസ്തു വരുമ്പോൾ യു ഞ ജ് ഔ ഇഞ്ചൗ ഇഞ്ചൗ എന്നിരിക്കുമ്പോൾ ഇവിടെ ഞായിരിക്കുന്നു. ചവർഗത്തിൽ ഞായിരിക്കുന്നു. പരത്തിൽ ജകാരം എന്താണ്? ഛല്ലിരിക്കുമ്പോൾ ചോക്കു വന്നൂടെ. അതാണ് അടുത്ത സൂത്രം. എന്താണ്? ചോഹോ കുഹു എന്താ പറയുന്നത്, ചവർഗസ്യ കവർഗസ്യ ജലി പദാന്തിച്ച, ചവർഗത്തിന് കവർഗം വരും, ജല്ല് പരമിരിക്കുമ്പോഴും പദാന്തത്തിൽ, ഒന്നുകിൽ ജല്ലിരിക്കണം അല്ലെങ്കിൽ പദാന്തത്തിലായിരിക്കണം. എന്ത് പദാന്തത്തിലായിരിക്കണം? ചവർഗം. ജല്ല് ഏതിന്റെ പരത്തിലിരിക്കണം? ചവർഗത്തിന്റെ. അപ്പോ യുഞ്ചോ എന്നിരിക്കുന്നിടത്ത് ചവർഗത്തിന്റെ പരത്തിൽ ജല്ലുണ്ടോ? അവിടെ കുത്തുമെന്ന് എങ്ങനെ വരും? അങ്ങനെയാണ് അവിടെ എന്താ വരാത്ത്, അതായത് ഇവിടെ എന്താ സംഭവിച്ചത്? യോ ന ജന്നിരുന്നു, ഇവിടെ എന്തു വന്നാ പറഞ്ഞത്? സ്വത്വം എന്താ? അതാ സ്വത്വം എങ്ങനെ വരും? സ്വത്വം എങ്ങനെ വരുന്നു? നശ്ച അവദാന്തസ്യ ജലി എന്താ പറയുന്നത്? ഇതിൽ രണ്ടിലേത് വരും? ഇതിലേത് വരും? നശ്ച അവദാന്തസ്യ ജലി. എന്തുകൊണ്ട്? അപ്പൊ അത് വന്നു, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്ത് വരും? അത് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? നശ്ചപദാംശ ജലി വന്നു കഴിഞ്ഞാൽ, അനുസ്വാരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് വരും? അനുസ്വാര ചെയ്യി പാർസണം. അപ്പൊ എന്തായി? യുഞ്ഞിച്ച്. ഇവിടെ ചോക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? അതെന്തുകൊണ്ട് വരുന്നില്ല? വീണ്ടും വന്നു അസിദ്ധമായി പൂർവത്രാസം, വീണ്ടും പൂർവത്രാസിദ്ധം വന്നു. നശ്ചാവദാന്തസ്യ ജലി പ്രകാരം എന്തു വന്നു? അനുസ്വാരം വന്നു. അനുസ്വാരസ്യ പ്രസവർണം വന്നു. അത് അസിദ്ധമായതുകൊണ്ട് ചോക്ക് വരുന്നില്ല. യുഞ്ചോ യുഞ്ചഹ. ഇപ്പൊ അവിടെയൊക്കെ പാണിനി എത്ര ശ്രദ്ധിച്ചിരിക്കുന്നു എന്ന് നോക്കണം. ആ സൂത്രങ്ങളുടെ ക്രമത്തിൽ യുഞ്ചം യുഞ്ചോ യുഞ്ചഹ യുഞ്ച യുജ് ഭ്യാം എന്നുള്ളടത്ത് അവിടെ കിൻപർത്തിയും ഉണ്ട്, അത് വരാം. ചോക്കൂം വരാം. ഏത് വരും? അല്ല എങ്ങനെ? ഇവിടെ നിശബ്ദം ഉണ്ടാ? നിശബ്ദം ഉണ്ടാ? യുജാണ്. അപ്പൊ പൂർവസൂത്രമായി ഏത് വരും? ചോക്കു. പ്രകാരം അതും പ്രാപ്തമാവുന്നു, ചോക്കും പ്രാപ്തമാവുന്നു. ഇവിടെ ഇതിൽ രണ്ടിൽ ഏത് വരും എന്ന് നോക്കിയാൽ മതി. പിൻപ്രത്യേകിച്ച് വരും, അതേ ചോക്ക് വരും. എന്നിടത്ത് യുജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിധാന സാമർഥ്യം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ വേറെ ഒരിടത്തും അത് കിട്ടാതിരിക്കണം, അവിടെ മാത്രമായിരിക്കണം. ഇതങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചോക്ക് വരാം, പൂർവ്വസൂത്രം വരും. മറ്റിടത്ത് അങ്ങനെയല്ല, വൃഷഭ്രശം വന്നിട്ട് എന്ത് ചെയ്തു, അതിനെ ബാധിച്ചു. വിശേഷസൂത്രമാണ് കിൻവർത്തി സുക്കു വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഷകാരം വരും. അതുകൊണ്ട് കിൻവർത്തി സുക്കുവിനും അതാണ് വിധാന സാമർത്ഥ്യം, വന്നേ പറ്റും. ഇവിടെ അങ്ങനെയില്ല, രണ്ട് സൂത്രങ്ങളും വരുന്നു. പൂർവ്വസൂത്രം പ്രവർത്തിക്കും, ചോക്ക് വരാം. അല്ല, ഇനി അത് രണ്ടു പക്ഷമുണ്ട്. കിൻപർത്തിയ സിക്കു അങ്ങനെയല്ല, അത് സൂത്ര പ്രത്യേകിച്ചെന്ന് പറഞ്ഞു. കിൻപർത്തിയം വിധിച്ചിരിക്കുന്നു, അതുകൊണ്ട് കിൻപർത്തിയ സിക്കു തന്നെ വരണം എന്ന് വാശി പിടിക്കുകയാണെങ്കിൽ വിരോധമില്ല, രണ്ടായാലും കുഴപ്പമില്ല. യുജിൽ നിന്നാണ്, കേവലമായ യുജിൽ നിന്ന്. പക്ഷെ ആദ്യം തന്നെ അടുത്ത് സ്വയോഗിച്ച് വരും. അപ്പോ സ്വയുജ് എന്നുള്ളത് അങ്ങനെ പറയുന്നിടത്തും വേണമെന്ന് നിർബന്ധമില്ല എന്ന് ഭാഷ്യകാരന്റെ ചില പ്രയോഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നവരും, അത് അത്യാവശ്യമല്ല. അതിന് വരുന്ന സ്ഥലത്ത് നമുക്ക് മനസ്സിലാവും. എന്നാലും ഇവിടെ എന്ത് വരുന്നു, യുഗ്ഭ്യാം രണ്ടായത്, യുഗ്ഭി യുജി യുഗ്ഭ്യാം യുജഹ യുഗ്ഭ്യാം യുങ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? യുങ് എന്ന് പറഞ്ഞ അർത്ഥം എന്ത്? യോഗി എന്നർത്ഥം. യുനക്തീരി യുങ് യുജുരി യോഗേ എന്ന് വരുന്നതാണ്. യോഗി യോജിപ്പിക്കുന്നവൻ, യോഗം ചെയ്യുന്നവൻ. യോഗമെന്നുള്ളതല്ലേ, യോഗത്തെ ചെയ്യുന്നവൻ. യോഗം പിന്നെ ഏത് യോഗമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർമ്മയോഗമാണോ ജ്ഞാനയോഗമാണോ എന്നൊന്നും ചോദിക്കരുത്. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ യോഗം ഏതായാലും ഏത് യോഗം വേണമെങ്കിലും യോജിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ അവിടെ വിജയർ അസമാസേ അല്ലേ നും വിധിച്ചത്. അത് അസമാസേന്ന് എന്തിനു പറഞ്ഞു, സമാസത്തിൽ നിന്നും വരത്തില്ല. യുജിര് യോഗ തന്നെ അതിന്റെ സു പൂർവത്തിൽ വരുന്നു, സമാസം വന്നു സു യുജ്. അപ്പോ ഇവിടെ ഉഷ്ണിക് അഞ്ചു യുജി കുഞ്ചാം ച പ്രകാരം ഇവിടെ കിൻ വരുമോ? എന്തുകൊണ്ട് യുജി കുറിഞ്ചോഹോ കേവലയോഹോ പറഞ്ഞു, കേവല ശബ്ദങ്ങളെ ഇന്നേ കിൻ വരത്തുള്ളൂ. അപ്പൊ ഇവിടെ കിപ്പാണ്, സു യുജ് എന്നുള്ളത് കിബന്ധമാണ്. കിപ്പ് വന്നു കഴിഞ്ഞാലും പകാരത്തിന് നിസ്സഞ്ജം നിരൂപിക്കും, കകാരത്തിന് നിസ്സഞ്ജം നിരൂപിക്കും, ഇകാരത്തിന് ഉച്ചാരണാർത്ഥമായി അതിൽ ലോപിച്ച് ശേഷിക്കുന്ന വകാരം വേരഭൃക്തസ്യ അത് ലോപിച്ചു കഴിഞ്ഞാൽ കിൻ പോലെ തന്നെ. കിന്നന്തവും കിബന്ധവും ധാതു ശേഷിക്കും. പശുവിജിന് പ്രാതിവിസഞ്ജ പരത്തിൽ സു വരുമ്പോ ഇവിടെ നും വരത്തില്ല. കിന്നന്തോ അല്ലാതുകൊണ്ട് കിൻപ്രത്യ സിക്കു ഇവിടെ വരത്തില്ല. പിന്നെ എന്തുവരും, ചോഹോ കുഹു പ്രകാരം ചവർഗത്തിന് കവർഗം വരുന്നു. നല്ല യോഗി എന്നർത്ഥം. സുയുഗ് സുയുഗ് ജസ്തു ചർത്തങ്ങൾ വരുന്നു. സുയുജൗ സുയുജഹ സുയുജം സുയുജൗ സുയുജഹ സുയുജ സുയുഗ്ഭ്യാം കുത്തുമെന്ന് സകാരത്തിന് ശബ്ദം വരുമ്പോ കാഷ ചേർന്നിട്ട് അപ്പോ യുങ്ങും സുയുഗും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സുയുഗും യുങ്ങും തമ്മിലുള്ള വ്യത്യാസം പിന്നെന്താണ്? അതാണ് ആ വ്യത്യാസം. കിൻ പ്രത്യം ഉള്ളത് കൊണ്ട് അത് യുങ്ങെന്ന് വന്നു, നുമ്മും വന്നു, യുങ് എന്ന് വന്നു, നകാരാന്തമായിട്ട് വന്നു. കിപ്പ് എന്തോ ആയതുകൊണ്ട് ഇതങ്ങനെ വന്നു. സു യുഗ് എന്നുവെച്ചാൽ അവിടെ നുമ്മും വന്നില്ല, അങ്ങനെ വരുന്നു. സു യുങ് യുങ്ങെന്നും സു യുഗെന്നും. ഇതിൽ തന്നെയാണ് യോഗ ശബ്ദം യുജ് ധാതു തന്നെ. യോഗ യോഗി അതൊക്കെ വേറെ പ്രക്രിയകൾ, നമ്മളിവിടെ എത്തിയിട്ടില്ല. അല്ല, ഇതിൽ തന്നെ അപ്പോ ഇവിടെ അഞ്ചു യുജി കുറിഞ്ചാഞ്ച്, അതില് യജു ധാതു അതിന്റെ ഉദാഹരണം വന്നു, പിന്നെ യുജിന്റെ ഉദാഹരണം വന്നു, ബാക്കിയെല്ലാം അവിടെ കിടക്കുകയാണ്. വൃത്തിക് എന്നുള്ള ധാതുവിൽ നിന്നാണ് ഇറത്തു ശബ്ദം ഉണ്ടാക്കുന്നത്. അതിൽ നിന്നാണ് അതും ഏത് യജ്ഞം ചേർത്താണ് സമാസം ഉണ്ടാകുന്നത്. വൃത്തിഷു യജതി വൃന്നിച്ച പ്രാപ്തിയാണ്, പ്രാപിക്കുന്നതിന് വേണ്ടി യജിക്കുന്നവൻ. എന്ത് പ്രാപിക്കുന്നതിന് വേണ്ടി? അങ്ങനെ എന്താ ഇഷ്ടം? സ്വർഗം. ബുദ്ധിയുള്ള ആരെങ്കിലും സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യൂ? ആരെങ്കിലും ചെയ്യൂ? പ്രാപ്തി എന്ന് വെച്ചാൽ ദക്ഷിണ, അങ്ങനെയാണ് എന്റെ വ്യാഖ്യാനം. ദക്ഷിണ പ്രാപ്തിയർത്ഥം യജതീതി ഋത്തികെന്നാണ് അർത്ഥം, അല്ലാതെ സ്വർഗത്തിന് വേണ്ടി എന്ന് പറയത്തില്ല. കാരണം ഋത്തിക്കിന് സ്വർഗം കിട്ടുമോ? യജമാനാ സ്വർഗം കിട്ടുന്നു. അപ്പൊ ഇത് വൃത്തിക്ക് പ്രാപിക്കുന്ന എന്തോന്നു? മണി. അത് നിരോധിച്ച നോട്ടായാലും കുഴപ്പമില്ല. അതിനുവേണ്ടി ദക്ഷിണയ്ക്ക്, അത് ഞാൻ തമാശയ്ക്ക് പറയുന്നതല്ല, അങ്ങനെയാണ് എന്റെ വ്യുത്പത്തി. ദക്ഷിണ പ്രാപ്തിയർത്ഥം യജതീതി വൃത്തിക്കെന്നാണ്. രണ്ടുമൂന്ന് തരത്തിൽ വ്യാഖ്യാനിക്കും. നിമിത്തമായിട്ട്, നിമിത്തം ദക്ഷിണാനിമിത്തം യജതി, ദക്ഷിണ നിമിത്തമായി. ദക്ഷിണ, ദക്ഷിണ എന്ന് പറഞ്ഞാൽ ബർഹിഷി രജതം നദേയം, യാഗത്തിൽ ദാനമായി വെള്ളി കൊടുക്കാൻ പാടില്ല. പിന്നെ എന്തേ കൊടുക്കാവൂ? അല്ല, ദക്ഷിണ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചില്ലറ കാശൊന്നുമല്ല, അതാണ് ഇറത്തിക് എന്ന് പറയുന്നത്. അത് വേദവാക്യം, വേദത്തിലുള്ള തന്നെ വേദവാക്യമാണ്. ബർഹിഷി രജതം നദേയം, യാഗത്തിൽ ദക്ഷിണയായിട്ട് വെള്ളി കൊടുക്കരുത്. എന്നുവെച്ചാൽ സ്വർണമേ കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്നവന് കരയേണ്ടി വരും എന്നാണ്. അവൻ്റെ കുടുംബത്തിൽ അനിഷ്ടങ്ങളുണ്ടാവും. അതിന്നും പൂജാരിമാർ പറയാറുണ്ടല്ലോ, ദക്ഷിണ കുറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദോഷം വരും. അതുകൊണ്ട് ലിസ്റ്റ് അനുസരിച്ചുള്ള ദക്ഷിണ തന്നെ വേണമെന്ന് പറയാറില്ല. പണ്ടും അങ്ങനെ തന്നെ. ഇത് ഞാൻ ഇപ്പോൾ വ്യാഖ്യാനിച്ചല്ല, അങ്ങനെ തന്നെയാണ്. നിങ്ങൾ സിദ്ധാന്തപതി എടുത്ത് നോക്കുക, ദക്ഷിണാപ്രാപ്തി അർത്ഥം മേജദീതി എടുത്തിരിക്കുന്നത് തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. വ്യാഖ്യാനിച്ചത് വലിയൊരു മീമാംസകനാണ് വ്യാഖ്യാനിച്ചത്. വേദാന്തി വ്യാഖ്യാനിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും വ്യാഖ്യാനിച്ചവരുണ്ട്. അപ്പയ്യാധീഷ്ഠിരെ പോലെയുള്ളവരൊക്കെ വ്യാകരണം, മീമാംസ, പിന്നെ വാചസ്പതി മിശ്രൻ, അവരെല്ലാം വ്യാകരണന്മാരല്ലേ. ഇവരെല്ലാവരും ബ്രഹ്മസൂത്രം വ്യാഖ്യാനിച്ച് വ്യാകരണം അറിയാതെ ബ്രഹ്മസൂത്രം വ്യാഖ്യാനിക്കാൻ പറ്റും. ആ ഉണ്ട്. ബ്രഹ്മസൂത്രത്തിനും വ്യാഖ്യാനവും വ്യാകരണത്തിനും വ്യാഖ്യാനം എനിക്ക് പലരും ഉണ്ട്. ഒരാളുണ്ട് ഈ ഇദ്ദേഹം ഉണ്ടല്ലോ അന്നംഭട്ടൻ, ബ്രഹ്മസൂത്രത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, തർക്കശാസ്ത്രത്തിന് വ്യാഖ്യാനം എഴുതിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഭട്ടവജി ദീക്ഷിതർ, അദ്ദേഹവും വ്യാകരണവും വ്യാഖ്യാനിച്ചു, ബ്രഹ്മസൂത്രം വ്യാഖ്യാനിച്ചു, പലരും ഉണ്ട്. അന്ന് അങ്ങനെ വ്യാകരണത്തെ കുറിച്ച് അറിവില്ലാത്തവർ ഇതൊന്നും വ്യാഖ്യാനിക്കാൻ ധൈര്യപ്പെടത്തില്ല അന്ന്. ഇന്നല്ലേ എല്ലാവരും വ്യാഖ്യാനിക്കുന്നു. നിങ്ങൾക്ക് ആർക്കും വ്യാഖ്യാനിക്കാം. അപ്പൊ അതിൻ്റെ രണ്ടെണ്ണം കഴിച്ച് ബാക്കിയുള്ളതൊക്കെ വരും. എല്ലാം വരത്തില്ല, സിദ്ധാന്തവതിയിലെല്ലാം വരും, അസൂത്രത്തിലെ എല്ലാ ഉദാഹരണങ്ങളും വരും. അടുത്ത് വരുന്ന ജകാരാന്തമാണ് ഖജ് ധാതു. ഖജി ഗതി വൈക്ലബ്ധി, ഖഞ്ചൻ എന്ന് വെച്ചാൽ മുടന്തൻ, ഗതി വൈകല്യം എന്നുണ്ട് ചിലടത്ത്, ഗതി വൈക്ലബ്ധ്യം എന്നുണ്ട്. ഗതിക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളവനാണെന്ന് പറയുന്നത് മുടന്തൻ, നടക്കുന്നതിന് പ്രയാസമുള്ള ആളാണ്. അത് ഖജി ധാതുവാണ്, ധാതു ഖജി. ഖജി ധാതുവിലെ ഇകാരം ഇത്താണ്. ഇവിടെ സിദ്ധാന്തമതി അത്യാവശ്യം കൊടുക്കേണ്ട ഒരു സൂത്രമായിരുന്നു ഇതി തോ നും ധാതോഹോ എന്നുകൂടെ കൊടുക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ ഇത് മനസ്സിലാകത്തില്ല, ഇതിൻ്റെ പ്രക്രിയ മനസ്സിലാകത്തില്ല. അതും സിദ്ധാന്തത്തിലുള്ള ഒരു തകരാറാണ്. ആവശ്യമുള്ളത് കൊടുക്കും, ആവശ്യമില്ലാത്തതും കൊടുക്കും, ആവശ്യമുള്ളത് കൊടുക്കത്തില്ല, ഇങ്ങനെയൊക്കെയുള്ളതാണ്. ഇതിൽ 87-ാമത്തെ പേരിൽ ആ സൂത്രം വരുന്നുണ്ട്, ഇതിത്തോ നും ധാതോഹോ നന്ദതി എന്നുള്ളത്. ഇപ്പം നദി സമൃദ്ധവും അതിൽ ഇക്കാരം ഇത്താണ്. അവിടെ നുമ്മ വരുന്നു, വന്നിട്ടാണ് നന്ദതി നിരുപസിദ്ധിക്കുന്നു. അത് ഇവിടെ കൊടുക്കേണ്ടായിരുന്നു, കാരണം ഇല്ലെങ്കിൽ ഇത് മനസ്സിലാകാൻ ഒരു വഴിയില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചാ അറിയത്തില്ല. ഇപ്പോൾ ഖജി ധാതുവിൽ നിന്ന് എന്ത് വരും? ഇത് തായോണ്ട് നുമ്മ വന്നിട്ട് എങ്ങനെ വരും? ഖഞ്ച് എന്ന് വരും. അതിൽ നിന്ന് കിപ്പ് വരും. കിപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സർവാപഹാര ലോകം സംഭവിച്ചാൽ ശേഷിക്കുന്ന എന്താണ്? ഖഞ്ച് എന്ന് പറയും. ഖഞ്ച് സു എന്നിരിക്കുമ്പോൾ സു ലോപിക്കും. ജകാരം എങ്ങനെ ലോപിക്കും? ഈ ഖന്ന് ജ് എന്ന് വരുമ്പോ തന്നെ ഏ സൂത്രം വരും? ആണോ വരുന്നു? വരും. പിന്നെ അത് വരും. ഏ നശ്ചാബ്ദാന്തസ്യ ചലി അനുസ്വാരം വരുന്നു, അനുസ്വാരസ്യ ഈ പരസ്യം പറഞ്ഞിട്ട് ഖാഞ്ഞാവും. കാരണം നുമ്മ് വന്നു കഴിഞ്ഞാൽ അടുത്ത ഏതാ പ്രവർത്തിക്കേണ്ടത്? ആദ്യം അങ്ങ് പ്രവർത്തിക്കും. അപ്പോ അനുസ്വാരവും പരസ്വർണ്ണവും വന്നിട്ട് എങ്ങനെയായി? ഖ ജിരിക്കുമ്പോ സുലോഭം വന്ന് സംയോഗാന്തലോഭം വന്നിട്ട് ശേഷിക്കുന്ന എങ്ങനെയാണ്? ഖ ഖാഞ്ഞിരിക്കുമ്പോ പറയും നിമിത്താപായെ നൈമിത്തികസ്യപ്യപായ. നിമിത്തം നശിച്ചു കഴിഞ്ഞാൽ നൈമിത്തികവും നശിക്കും. നൈമിത്തികം എന്ന് പറഞ്ഞാൽ നിമിത്തം കൊണ്ടുണ്ടായത് നൈമിത്തികം. പരത്തിൽ ജകാരം ഇരുന്നുകൊണ്ടാണ് അനുസ്വാരത്തിന് പരസവർണം വന്നിട്ട് ജകാരം വന്നു. ആ പരത്തിലെ നിമിത്തമായ ജകാരം പോയി കഴിഞ്ഞാൽ വീണ്ടും പൂർവസ്ഥിതിയിലാവും. വരും അനുസ്വാരവും പരസവർണം പോയിട്ട് നകാരം വന്നിട്ട് ഖൻ എന്ന് വരും. ഖൻ എന്ന് വരും. ഈ നകാരത്തിന് എന്തുകൊണ്ട് നലോപ പ്രാതിപതികാന്തസ്യ പ്രകാര ലോപം വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയും? എന്താ സിദ്ധം? നലോപോ സിദ്ധം എന്തുകൊണ്ട് വന്നില്ല? മുമ്പ് വന്നിട്ടുള്ളതാണ്. മുമ്പ് വന്നതാണ് നലോപ പ്രാതിപതികാന്തസ്യ എന്നുള്ള സൂത്രപ്രകാരം നകാരത്തിന് ലോപം വരാം. എന്തുകൊണ്ട് വരുന്നില്ല? മുമ്പ് വന്നതാണ്. സംയോഗാന്തസ്യ ലോപ അസിദ്ധമായി. നലോപ പ്രാതിപതികാന്തസ്യ എന്നുള്ള സൂത്രത്തിന്റെ ദൃഷ്ടിയിൽ സംയോഗാന്തസ്യ ലോപ അസിദ്ധമായി. അതുകൊണ്ട് ഖൻ എന്നതിനെ ഖജി വൈക്ലബ്ബി എന്നുള്ളതാണ് ധാതു. ആ ധാതുവിന് ഇകാരം ഇത്തായതുകൊണ്ട് ഇത് തോന്നും ധാതുഹോ എന്നുള്ള സൂത്രപ്രകാരം നുമ്മ വന്നിട്ട് എന്ന് വരുന്നു. ആ ഖാന് ജിതെന്നിരിക്കുന്നതിന് പ്രാതിസഞ്ജ വരും. കിബന്ധമാണ്. പ്രാതിസഞ്ജ വരുന്നു. സു വരുമ്പോ ആ ഖാന് ജ് എന്ന് വരുമ്പം തന്നെ നഷ്ടാവതാനി അനുസ്വാരസ്യ പരസവർണ പ്രകാരം അവിടെ അനുസ്വാരം വന്ന് പരസവർണം വന്നിട്ട് ഖാഞ്ഞ് ജിന്നിരിക്കും. കിപ്പ് വന്നു, പ്രാതിസഞ്ജ വന്നു, കിപ്പ് ലോപിച്ചു, ഖാഞ്ഞ് ജ് സൂന്ന് വരുന്നു. ഫാൽഭ്യോ ദീർഘാസീസ്യവൃത്തങ്ങൾ സൂന് ലോകം വന്നു, ഖാഞ്ഞ് ജെന്ന് വന്നു. ചകാരത്തിന് സംയോപ്രകാരം ലോപിച്ചു. നിമിത്ത അപായ നൈമിത്തികസ്യപ്യപായ. അപായം എന്ന് വെച്ചാൽ പോവുക, ഇല്ലാതാകും എന്നുള്ള പരിഭാഷയനുസരിച്ച് നിമിത്തമായ ജകാരം പോയതുകൊണ്ട് അത് നിമിത്തമായി വന്ന അനുസ്വാര പരസവർണങ്ങൾ പോയി പൂർവമായ നുമ്മിലെ നകാരവിരിക്കും, ഖൻ എന്നിരിക്കുന്നു. ഇവിടെ സംയോഗാന്തസ്യലോപഹാസിദ്ധമായതുകൊണ്ട് നലോപപ്രാതിപതികാന്തസ്യപ്രകാരം നവകാരം ലഭിക്കുന്നില്ല, ഖൻ എന്നിരിക്കുന്നു. ഖഞ്ചു എന്നുള്ളടത്ത് എന്തു വരുന്നു? ഇത് തോന്നും ധാതവും നുമ്മു വന്നു, അനുസ്വാരം വന്നു, പരസ്പരം വന്നു, ഖഞ്ച് അവ ഖഞ്ചവും. അപ്പോ ഒരു ധാതുവിനെ ഇതിത്താക്കി നും വിധിക്കുന്നൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ്. അനുസ്വാരം വന്ന് പരസ്പരം വന്ന് വീണ്ടും ഇങ്ങനെ ഇരിക്കുന്നതിന് വേണ്ടിട്ട് ഖഞ്ചവും അങ്ങനെ ഇരിക്കും. ഖഞ്ചോ ഖഞ്ച ഹേ ഖൻ ഖഞ്ചോ ഖഞ്ച ഖഞ്ചം ഖഞ്ചോ ഖഞ്ച എന്താണ് ഖഞ്ച? ആ അടുത്തെങ്ങനെ വരുന്നു? ഖ ജിന് പ്രാതിപതി ഖാജ് എന്ന് പറയുന്ന ഖഞ്ച്. ഖഞ്ച് വ്യാമിരിക്കുമ്പോ എന്ത് വരുന്നു? സമയന്തസ്യലോകം വന്നിട്ട് ശേഷിക്കുന്ന എന്താണ്? ഖന് ഭ്യാം. അവിടെ നകാരം ലോപിക്കാത്ത എന്തുകൊണ്ട്? അസിദ്ധമായതുകൊണ്ട്. ഖൻ ഭ്യാം ഖൻഭി ഖഞ്ച് ഖൻഭ്യാം ഖഞ്ച ഖഞ്ച ഖഞ്ചോഹ ഖഞ്ചി ഖഞ്ചോഹ സൂന്ദരിയുമേ സൂത്രം വരും. ഏതാണ് നാന്താത്പരസ്യ സസ്യ ധുട്ട് വാ ധുട്ട് വന്നു കഴിഞ്ഞാൽ എന്താ വരും? ഖരിജ ചർത്തം വരുമ്പോ ഖൻ ത് സു ധുട്ട് വരാത്ത പക്ഷത്തിൽ രണ്ട് രൂപം വരുന്നു. അടുത്ത് വരുന്നത് രാജ്. രാജെന്ന് പറയുന്നത് രാജ്രദീപ്തം എന്ന് പറയുന്ന ധാതുവാണ്. രാജത്തെ ശോഭത്തെ വിരാട് വരുന്നു. രാജ് ഇതും എന്താണ്? കിബന്ധമാണ്. ഇത് രാജ്യത്തെ രാജിക്കുന്നവൻ ശോഭിക്കുന്നവനാണ് രാട്ട് എന്ന് പറയുന്നു. ഇതിൽ നിന്ന് തന്നെ രാജ എന്നുള്ള വരുന്നു. അത് വേറെ പ്രക്രിയ. ഇവിടെ ഇപ്പോ എന്താണ് കിബന്ധമാകുമ്പോ എങ്ങനെ വരും? രാട്ടെന്ന് പറയും. ഈ രാട്ട് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. എവിടെയാണ് സമ്രാട്ട്? അപ്പോ ഇവിടെ രാജന് കിപ്പ് വന്നു. കിപ്പ് വന്നാൽ എന്ത് സംഭവിക്കും? ലോപം വന്നു. രാജ് എന്നിരിക്കുന്നു. പ്രാതിസഞ്ജ വന്നു. സൂ വന്നു. സൂവിന് എന്ത് സംഭവിക്കും? ലോപം വന്നു. പദാന്തമാകുമ്പോഴാണ് ഇവിടെ വരുന്നത് ബ്രസ്ച ബ്രസ്ച സൃജ മൃജ യജ രാജ ഭ്രാജ ഛശാം ഷഹ. അവസാനത്തെ രണ്ട് അക്ഷരങ്ങളാണ് ഏതൊക്കെയാണ്? ഛാക്യും ശാക്യം എന്ന് വെച്ചാൽ ഛകാരാന്തവും ശകാരാന്തവും. ഇതിൻ്റെയൊക്കെ സമാസങ്ങളൊന്നും പറയാത്ത, നമ്മൾ സമാസം പഠിക്കാത്തതുകൊണ്ട് പറഞ്ഞാലും അതൊക്കെ കുറച്ച് മനസ്സിലാക്കാൻ ഓർത്തു വയ്ക്കാനൊക്കെ പ്രയാസം. അതുകൊണ്ടാണ് ഞാനത് സമാസത്തിലേക്കൊന്നും കിടക്കാത്തത്. അതൊക്കെ സമാസങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചൊരു സ്വയം വായിക്കുകയോ ചെയ്യുമ്പോൾ ആ സമാസങ്ങളൊക്കെ പറഞ്ഞ അതുകൊണ്ട് പ്രയോജനമുണ്ട്. അല്ലെങ്കിൽ സമാസമൊന്നും അറിയാതിരിക്കുമ്പോൾ സമാസം പറഞ്ഞിട്ട് എന്താ കാര്യം? വൃശ്ച എന്ന് പറയുന്നത് ധാതുവാണ്. ഓ വൃശ്ചു ഛേദനെ ഛേദനം എന്നുള്ള ധാതുവാണ്. ഇതിൽ നിന്നാണ് വൃക്ഷശബ്ദം ഉണ്ടാകുന്നത്. ഓ വൃശ്ചു ഛേദനെ. വൃക്ഷം എന്ന് വെച്ചാൽ എന്താണ് ഛേദിക്കപ്പെടുന്നത്? വെട്ടിമാറ്റാനുള്ളതാണെന്ന് തോന്നുന്നു വൃക്ഷം. പണ്ടത്തെ കാലത്ത് ഇന്നല്ല, പണ്ട് വൃക്ഷം കൂടുതലും മനുഷ്യർ കുറവുമായിരുന്നു. ഇപ്പം മനുഷ്യന്റെ സൗകര്യത്തിന് വെട്ടിമാറ്റാമായിരുന്നു. അതുകൊണ്ടാണ് വൃക്ഷത്തിന് ആ പേര് വന്നു. ഇന്ന് വൃക്ഷം കുറഞ്ഞ് മനുഷ്യർ കൂടിയപ്പം അത് പാടില്ല എന്നായി. ഇതൊക്കെ ഓരോ കാലം അനുസരിച്ചാണ് ഇതൊക്കെ നിയമങ്ങൾ ഉണ്ടാകുന്നു. വേണമെന്നും വേണ്ടെന്നും ഒക്കെ. അന്നത്തെ കാലത്ത് വെട്ടി മാറ്റിയില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റും? ഇന്ന് വെട്ടി മാറ്റിയാൽ ജീവിക്കാൻ പറ്റും. തിരിഞ്ഞു വന്നു. ബ്രസ്റ്റ പാകൈ സൃജ വിസർഗേ സൃഷ്ടി ഒക്കെ ഇതിൽ നിന്നാണ് വരുന്നു. യജ ദേവപൂജ സംഗതികരണ ദാനേഷു സൃജ മൃജു ശുദ്ധ മൃജധാതു മൃജു ശുദ്ധി ചെയ്യുക മാർജനം എല്ലാം ഇതിൽ നിന്നാണ് വരുന്നു. സൃഷ്ടി സൃജയെന്നാണ് വരുന്നത്. യജ യാഗമല്ല, യജൽ നിന്നാ വരുന്നു. രാജ്ര ആണ് ഇവിടെ ഇപ്പൊ പറയുന്നത്. ഭ്രാജ്ര ദീപ്തവും, അതും ദീപ്തി അർത്ഥത്തിലാണ്. പിന്നെ വരുന്നത് ഛ എന്ന് പറയുന്ന വർണ്ണമാണ്, അക്ഷരമാണ് ശ. ഇത് രണ്ടും അന്ത്യത്തിലുള്ള ശബ്ദങ്ങൾക്കും എന്തുവരും? ഷ വരും. എപ്പോ ജല്ല് പരവരിക്കണം, അല്ലെങ്കിൽ അതാന്തത്തിലായിരിക്കണം. ഇവിടെ ഇപ്പൊ രാജാണ്, രാജ കിബന്ധമാണ്. കിബന്ധം വന്നാൽ മനസ്സിലായി പോകണം. പിന്നെ ശേഷിക്കുന്ന എന്തായിരിക്കും? ധാതു മാത്രം, ബാക്കിയുള്ളതെല്ലാം പോയി. ഇവിടെ സുബന്ധമായി കഴിഞ്ഞപ്പോ ഇത് പദാന്തമായി കഴിഞ്ഞാൽ എന്തുവരും? വൃശ്ച ഭ്രഷ്ട സൃജ മൃജ യജ രാജ ഭ്രാജ ജസ ഷ. രാജന് ഷ വിധിക്കും. അനുബന്ധിസ്യ പ്രകാരം ഇവിടെ വരും ജകാരത്തിന് ഷ വരുമ്പോ എന്തായി? രാഷ്. ഷ ജസ്തുവും ചർത്തവും വരുമ്പോ, ജസ്തു വരുമ്പോ എന്തുവരും? നോക്ക് ജസ്തുവത്തിൽ ഏതാ ഉള്ളത്? ജ ബ ഗ ഡ. ജ ബ ഗ ഡ ഷകാരത്തിന്റെ സ്ഥാനം എന്താണ്? ഋഡ് ഋഷാണാം. മൂർദ്ധാസ്ഥാനം ഉള്ളതിൽ ഏതാ? ഡ. ചർത്തും വരുമ്പോഴോ ഏതൊക്കെയാണ്? ച ട ത വ ശ ര ച ഷ സ ര. അപ്പോ അതില് എന്താണ്? ട വരും. എന്തുകൊണ്ട്? ഋഡ് ഋഷാണാം മൂർധ. ഷകാരത്തിന്റെ സ്ഥാനം മൂർധ. ആദേശത്തിൽ ജസ്സിലാണെങ്കിൽ എന്താ ഉള്ളത്? ഡ. മൂർധാസ്ഥാനമുള്ള ചർത്തത്തിലാണെങ്കിൽ എന്തുള്ളത്? ട. അപ്പൊ ട വരും. അപ്പൊ എന്ത് വരുന്നു? രാട്, രാട്ട്, ജസ്തു ചർത്തം വരും. രാജ് ഔ രാജവു. അവിടെ പിന്നെ പദാന്തമല്ല, അതുകൊണ്ട് ഷത്തും വരത്തില്ല, ജല്ല് വരത്തില്ല. ഷ വന്നില്ലെങ്കിൽ എങ്ങനെയിരിക്കും? രാജ് ഔ രാജവു. ഷ വന്നു കഴിഞ്ഞാലാണ് ഡായാകുന്നു. അതാണ് അവിടെ നേരത്തെ പിടിച്ച സമ്പ്രാട്ട് എന്ന് പറഞ്ഞു. ഏത് സൂത്രത്തിലായിരുന്നു സമ്പ്രാട്ട് പിടിച്ചത്? മോരാജ. ആ എന്താണ് ഇവിടുത്തെ പറഞ്ഞിരിക്കുന്നത്? കിബന്ദേ രാജതേ പരേ സമോ മസ്യ മയവ സ്യാ. അപ്പൊ കിബന്ധമായ രാജത്തെ എന്ന് പറയുന്ന ഏത്? രാജ്ര ദീപ്തൗ എന്ന് പറയുന്ന ധാതു പരമിരിക്കുമ്പോ അതാണ് ഏത്? രാട്ട്. ഇപ്പൊ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് രാട്ട് കിബന്ധമായത്. മനസ്സിലായോ? അതാണ് കിബന്ധമായ രാജത്തെ രാട്ട് ശബ്ദം പരമിരിക്കുമ്പോ പൂർവ്വത്തിലിരിക്കുന്ന സമ്മിന്റെ മകാരത്തിന് മോ അനുസ്വാരമല്ല വരേണ്ടത്. പിന്നെ എന്താണ്? സമത്തിന് മകാരം തന്നെ വരണം. അപ്പൊ സമ്രാട്ടെന്ന് പറയും. അവിടെ കിബന്ധേ രാജ്യത്തെ പരവെന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിച്ചാൽ മനസ്സിലാവുമോ? ഇപ്പൊ മനസ്സിലാക്കും പോലെ. രാജെങ്ങനെ കിബന്ധമാകും? കിബന്ധമായി കഴിഞ്ഞാൽ തന്നെ അതങ്ങനെ രാട്ടാവും. അതൊക്കെ അവിടെ പഠിപ്പിക്കാൻ പോയാൽ പ്രയാസമാണ്. ഇവിടെ മനസ്സിലാവും. ഇവിടെ തന്നെ പൂർണ്ണമായും മനസ്സിലായിട്ടില്ല. ഇവിടെ ഇനിയും പ്രക്രിയകളുണ്ട്. എന്നാലും അത്യാവശ്യം മനസ്സിലാവും. രാജോ രാജ ഹേ രാജു രാജ രാജം. അവിടെ എല്ലാം മനസ്സിലാക്കണം. രാജെന്നുള്ളതാണ് ധാതു പ്രാതിപതിയും. പിന്നെ അത് തന്നെയാണ് കിബന്ധമായതുകൊണ്ട് പദാന്തത്തിൽ മാത്രമേ ഷകാരം വരൂ. ഷകാരം വരുന്ന കഴിഞ്ഞാലേ ഡ വരത്തുള്ളൂ, അല്ലെങ്കിൽ ട വരത്തുള്ളൂ. ഇവിടെ രാജ് ഹൗ ശസ് അസ് പദാന്തമില്ല. അപ്പൊ കൂട്ടിച്ചേർത്താ മതി. രാജം രാജു രാജ രാജ രാഢ്യാം. അവിടെ പദസഞ്ജനുണ്ട്. എന്തോരും അതിം വ്രശ ബ്രശ സൃജം വ്രജയജ രാജ ഭ്രാജ ഝസാം. ഷാ വന്നു കഴിഞ്ഞാൽ അവിടെ ജസ്തും വരും. ഷകാരത്തിന് ജസ്തും വന്നാൽ ഡാ വരും. രാഢ്യാം രാഢ്യ രാജേ രാഢ്യാം രാഢ്യ രാജ രാഢ്യാം രാഢ്യ രാജ രാജോഹോ രാജാം രാജി രാജോഹോ. അവിടെ എന്തോരും ഷത്വം വരും. എന്തുകൊണ്ട്? പദാന്തമാണ്. ഷത്വം എന്ന് കഴിഞ്ഞാൽ എന്തുവരും? ജസ്തും വരും. ജസ്തും വന്നു കഴിഞ്ഞാൽ രാട് സൂന്ന് വരുമ്പോ ഏത് വരും? ഡഹസ്യ ദുട്ട് വരും. ഇപ്പൊ രാട് ചർത്തും വരും. രാട് തു അല്ലെങ്കിൽ അപ്പൊ രാട് സൂന്നിരിക്കുന്നിടത്ത് ചർത്തും വരത്തില്ലേ? അങ്ങനെ വരും. ഇവിടെ കൊടുത്തിട്ടുണ്ടോ രൂപങ്ങൾ? ഇവിടെ രണ്ടും കൊടുത്തിട്ടുണ്ട്. ആദ്യം എന്നാണ്? രാട് തുസവും തരുന്നു, രഹസ്യ ദുട്ട് വന്നു, അതിന് ചേർത്തു വന്നു, പൂർവ്വത്തിനും ചേർത്തു വന്നു. അത് കഴിഞ്ഞ് ദുട്ട് വന്നില്ല, രാടിന് ചേർത്തു വന്നു രാട്സ്. ഇപ്പോ രാജ്യത്തെ ശോഭിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ സമ്രാട്ട് എന്ന് വന്നത്. ഈ സാറിന് ചക്രവർത്തി രാജാവ് എന്നുള്ള അർത്ഥത്തിൽ സമ്മ ചേർന്ന ഈ സാറിന് വരാറുള്ളു. സമ്രാട്ട് അങ്ങനെ വരാറുള്ളു, ഒറ്റയ്ക്ക് വരാറില്ല. ഇവൻ വിഭ്രാട്ട്. ഇവിടെ ഈ വിഭ്രാട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഭ്രാജ് ധാതുവാണ്. അത് ദീപ്തി അർത്ഥത്തിലുള്ളതാണ്. വി പൂർവത്തിലുള്ള ഭ്രാജ്, വി പൂർവത്തിലുള്ള ഭ്രാജ്. ആ ഭ്രാജനും എന്തുവരും? കിപ്പ് വരും. ഇവിടെയൊക്കെ കിബന്ധങ്ങളാണ്. കിപ്പ് വന്നു കഴിഞ്ഞാൽ വി ഭ്രാജ് കിപ്പ് എന്തെങ്കിലും കിപ്പ് പോകും. പോയി കഴിഞ്ഞാൽ പദാന്തം വാങ്ങി. പദാന്തം വാങ്ങിക്കഴിഞ്ഞാൽ എന്തുവരും? ഭ്രഷ്ടഭ്രഷ്ട സൃജ മൃജ ഏജ രാജ ഭ്രാജ ജശ ഷ. ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ പറയാൻ ശീലിക്കണം. കഥകളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വായി നോക്കിയിരിക്കരുത്. അതാലേ അത് പറഞ്ഞ് നാക്ക് അതിന് വഴങ്ങി വരത്തുള്ളൂ. മനസ്സിൽ പറഞ്ഞാൽ പോലെ വാക്കുകൊണ്ട് പറയണം, നാക്കുകൊണ്ട് തന്നെ പറയണം, എന്നാലേ അത് ശരിയാവത്തുള്ളൂ. അപ്പൊ എങ്ങനെ വരുന്നു? ഷത്തു വന്നു കഴിഞ്ഞാൽ വിഭ്രാഷ്, ജസ്തു വന്നു കഴിഞ്ഞാൽ വിഭ്രാട്, ചെറുത്തു വന്നു കഴിഞ്ഞാൽ വിഭ്രാട്. നമുക്കറിയാം വിഭ്രാജൗ വിഭ്രാജ ഹേ വിഭ്രാട് വിഭ്രാട് വിഭ്രാജൗ വിഭ്രാജ വിഭ്രാജം വിഭ്രാജൗ വിഭ്രാജ വിഭ്രാജ വിഭ്രാഢ്യം വിഭ്രാഢി വിഭ്രാജി വിഭ്രാഢ്യം വിഭ്രാഢ്യ വിഭ്രാജ വിഭ്രാഢ്യം വിഭ്രാജോ വിഭ്രാജ വിഭ്രാജി വിഭ്രാജോ വിഭ്രാട്സ് വിഭ്രാട്സ്. ഇത് വിഭ്രാജ് ഈശ്വരൻ, വിശേഷേണ ശോഭിക്കുന്നവൻ ഈശ്വരൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശബ്ദം. അടുത്തു വരുന്ന ഏതാണ്? ദേവേട്ട്. ഇവിടെ ദേവപൂർവത്തിലുള്ള യജ്ഞാണ്, ദേവപൂർവത്തിലുള്ള. ഇവിടെ മറ്റു ചില പ്രക്രിയയിലൂടെ വന്നിട്ടാണ് ദേവേജ് എന്നാകുന്നത്. അത് നമ്മൾക്ക് ഇവിടെ സൂത്രം കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു, കാരണം അത് തന്നെ വൃത്തിച്ചിലും വന്നാണ്. പക്ഷേ സിദ്ധാന്തകൗമുദീകാരൻ അങ്ങനെ ഒരു സന്മനസ് കാണിച്ചില്ല. അത് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇവിടുത്തെ പ്രക്രിയ വളരെ സ്പഷ്ടമായേനെ. എന്നുവെച്ചാൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ദേവ യജ്ഞിരിക്കുമ്പോൾ യകാരത്തിന് സംപ്രസാരണം വരുമ്പോൾ എങ്ങനെയാവും? ദേവ ഇജ് എന്ന് വരും. ആ ഇന്നിടത്ത് അവിടെ യകാരത്തിന് സംപ്രസാരണം വരുമ്പോൾ പരത്തിൽ അകാരം ഇരിക്കുകയാണ്. അപ്പൊ എന്തുവരും? സംപ്രസാരണ ഓരോരോ വരും. ദേവ ഇന്നിടത്ത് ദേവേജ് എന്ന് വരും, ഗുണം വന്നു. അപ്പൊ ഈ പ്രക്രിയകളെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ സംപ്രസാരണത്തിന്റെ സൂത്രം മാത്രം കൊടുത്താൽ മതിയായിരുന്നു, പക്ഷെ കൊടുത്തില്ല. അടിച്ചു കൊടുപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. കൊടുത്തില്ല. കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് സംഗതി വളരെ എളുപ്പമായിരുന്നു. എങ്ങനെ? എവിടെ? അല്ല, സൂത്രം കൊടുക്കണം. ദേവേട്ടെന്നുള്ള സൂത്രം ശ്രദ്ധിക്കുന്നതിന് മുമ്പ് ദേവപൂർവ്വജ ധാതുവിൽ ഇങ്ങനെ ഇവിടെ എങ്ങനെ സമ്പ്രസാരണം വന്നു എന്ന് കാണിക്കും. അപ്പോൾ ഇർത്തിക്ക് അവിടെ ഇതേ സൂത്രം തന്നെ വന്നു. എരുത്തു യജന്നിരിക്കുന്നു. യജനെന്ത് വരും? സമ്പ്രസാരണം വരുമ്പോൾ എന്ത് വരും? ഈ ആന്നിരിക്കുന്നത് സമ്പ്രസാരണ പൂർവ്വം വരുമ്പോൾ എന്തായി? ഈ ജ് യജന്നുള്ള എന്തായി മാറി? ഇജ്. ഇറുത്തു ഹിജന്നിരിക്കുന്നിടത്ത് എന്തോരം എടുത്തിജെന്നായി. ആ ജകാരത്തിനാണ് പിന്നെ കൊത്തും വന്നിട്ട് അവിടെ. വെറും സിമ്പിൾ സൂത്രം വചിസ്വഭേജാദീന കിതി. ആ സൂത്രം ഉണ്ടെങ്കിൽ ഇവിടെ കാര്യം ക്ലിയറായ. പക്ഷെ അത് കൊടുത്തില്ല. ഇന്ന് ആവശ്യമില്ലാത്ത സൂത്രങ്ങൾ ചേർത്ത് കൊടുത്തുങ്ങളെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. അങ്ങനെയും ചെയ്യും. ആ എന്തായാലും ഇവിടെ ദേവേജ് പ്രാതിപതികം നമ്മൾ അറിഞ്ഞാൽ മതി. കിബന്ധമാണെന്ന് പറയുക, പ്രാതിസഞ്ജ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സൂത്രത്തിൽ ബ്രസ്റ്റ ബ്രസ്റ്റ സൃജ മൃജ യജ എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. വൃത്തിക് ചതുർക്കം എന്നുള്ളത് കേവല യജല്ല കൊടുത്തത്, ഋതുപൂർവ്വത്തുള്ള യജ്ജാണ്. അതുകൊണ്ടത് അവിടെ നിന്ന് കിന്നെ വരത്തുള്ളൂ. അത് ഋതുപൂർവ്വത്തുള്ള യജ്ജൽ നിന്നാണ് കിന്നെ നിപാതനം ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ. ഇതെന്താണ്? കേവലമായ യജ്ജാണ്. ആ യജ്ജ് എന്റെ പൂർവ്വത്തിൽ എന്ത് വന്നു? ദേവശബ്ദം വന്നു, ദേവേജ് എന്ന് വരുന്നു. ഇത് കിബന്ധം. ഇത് കിബന്ധമായി. അപ്പൊ ഇവിടെ എന്തുവരും? ഈ സൂത്രത്തിൽ പ്രത്യേകം പറഞ്ഞോണ്ട് ഏജന്ന് ഇവിടെ കുത്തും വരത്തില്ല. കിബന്ധമായ എങ്ങനെ കുത്തും വരണം? ഇവിടെ ചോക്കു വരേണ്ടാണ്. പക്ഷെ പൂർവ്വസൂത്രമാണത്. അപവാദോ വചന പ്രാമാണ്യാത് പ്രകാരം ഇവിടെ എന്തുവരും? ഷാ വന്നിട്ട് ജസ്വ ചർത്തങ്ങൾ വന്നിട്ട് ദേവേട്ട് എന്നുവെച്ചാൽ ദേവന്മാരെ യജിക്കുന്നവൻ. ദേവാൻ യജതി ദേവേട്ട്. അപ്പൊ എങ്ങനെ വരും? ദേവേട്ട് ദേവേട്ട് ദേവേജൗ ദേവേജ് ഔ. ഇവിടെയൊക്കെ അജാതിപരത്തിൽ വരുമ്പോൾ കൂട്ടിച്ചേർത്താം. ദേവേജൗ ദേവേജ ദേവേട്ട് ദേവേട്ട് ദേവേജൗ ദേവേജ ദേവേജം അവിടെ എന്തുവരും? വൃഷ്ടവന്നു ജസ്തു വന്നു ദേവേഭ്യം ദേവേഭ്യ ദേവേഭ്യം ദേവേഭ്യ ദേവേജ ദേവേഭ്യം ദേവേജ ദേവേജോ ദേവേജാം ദേവേജി ദേവേജോ ദേവേ പഴയതുപോലെ തന്നെ രണ്ട് രൂപം വരും.